സർവം ഇതം ജഗത് ജഡം ദൃശ്യതയാ അല്ലെങ്കിൽ ദൃശ്യത്വാദ്. ദൃശ്യതയാന്നും ദൃശ്യത്വാദെന്നും പറയുന്നതിന് എന്താ വ്യത്യാസം? ഒന്ന് തൃതിയിലും മറ്റൊന്നും പിന്നെന്താ വ്യത്യാസം? ഹേതുവാണ് വ്യത്യാസം. ദൃശ്യത്വം നമസ്കരിക്കുന്നു. രണ്ടു രീതിയിലും പറഞ്ഞാൽ മതിയെന്ന് ദൃശ്യതയാകുന്നു ദൃശ്യത്വം സാധ്യം എന്താണ്? എന്താണ് സാധ്യം? സാധ്യം എന്താണ്? ജഡത്വം. നമ്മൾ അനുമാനമൊക്കെ പഠിക്കുന്നവരല്ലേ, എന്നിട്ടും അറിയത്തില്ല. സർവം ഇതം ജഗത് എന്ന് പറയുന്നത് എന്താണ്? പക്ഷം. അവിടെ ഈ സർവം ഇതം ജഗത് എന്ന് പറയുന്ന ഏതിനെ? ഏതിനാണ് സർവം ഇതം ജഗത് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞ എന്റെ തൊട്ട് മുമ്പിൽ പറഞ്ഞതിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയാണ് ബുദ്ധി ചിത്തം പ്രാണാഹൃതയ അന്യതം. ഇതിനാണ് സർവം ഇതം ജഗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതിന് ആദ്യം ഓരോ നെണ്ണിയെണ്ണി പറഞ്ഞു, പിന്നീട് അതിനെ കുറിച്ച് പറയും. ആദ്യം എന്താ പറഞ്ഞത്? അത് അസത്താണെന്ന് പറഞ്ഞു, അവിദ്യാകല്പിതമാണെന്ന് ഇപ്പൊ പറയുന്നു. ഇതെല്ലാം എന്താണ്? ജഡം. അത് പലതരത്തിലും മനസ്സിലാക്കാം. അത് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും വേറെ പല രീതിയിലും അത് വിശദീകരിക്കും. അടുത്ത് പറയുന്ന എന്താണ്? ത്വത്തഃ പരം. അതും എന്തിനാ പറയുന്നത്? സർവം ഇതം ജഗത് പറയണം. ത്വത്തഃ പരം ദൃശ്യതയാ. സംസ്കൃതത്തിന്റെ ഒരു സൗകര്യം അതാണ്. നമുക്ക് ആവശ്യമുള്ളത് അന്വയിക്കാം. വിഭക്തികൾ ശരിയായിരുന്നു, അർത്ഥം ശരിയായി വരണം. സർവവിധം ജഗത് എന്താണ്? തത്വ പരം ദൃശ്യതയാ. വീണ്ടും പറഞ്ഞ ജഗത്തിനെ കുറിച്ച് പറയാൻ, ഈ ജഗത്ത് എന്ന് പറയുന്നത് ത്വത്തഹ നിന്നിൽ നിന്നോ അവ്യയമാണ്. പരം എന്ന് വെച്ചാൽ അന്യം. നിന്നിൽ നിന്ന് അന്യമാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അന്യമായി? ദൃശ്യതയ ദൃശ്യമായി. വിജയത്തെല്ലാം നിന്നിൽ നിന്ന് അന്യമാണോ ദൃശ്യമായി? അദ്വൈതത്തിന്റെ രണ്ട് പ്രക്രിയ പറയും. ഒന്നിതാണ്, എന്താണോ എല്ലാം നിന്നും അന്യമാണ്. നേരത്തെ ഇവിടെ ആ പറയുന്നു സർവം ജഡം ദൃശ്യദൈവമാണ്. ഇതെല്ലാം എന്താണ്? ജഡമാണ്, ദൃശ്യമായതും. എന്താ ഇതിന് നേരെ വിപരീതമായ പ്രക്രിയ എന്ന് പറയുന്നത്? തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു. അത് നേരെ വിപരീതമായ ഒരു പ്രക്രിയയാണ്. രണ്ടും അദ്വൈതത്തിൽ സമ്മതമായ കാര്യമാണ്. ഒന്ന് മാത്രം വേദമെന്ന് പറയുന്നത് ഒരുപാട് നൂറ്റാണ്ടുകളായി മനുഷ്യനെ ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പുതിയൊരു സംഭവം. അപ്പോ അത് ദ്വൈതം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമ്പ്രദായമുണ്ട്. ഒരുപാട് പരസ്പരം കൊടുത്തും വാങ്ങിയൊക്കെ വളർന്നു വന്ന സ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഇതിനൊക്കെ പലതിനോടും കടപ്പാടുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഒരു അദ്വൈതമൊന്നുമില്ല, ദ്വൈതത്തിനോടും കടപ്പാടുണ്ട്. ദ്വൈത സിദ്ധാന്തങ്ങളോടും കടപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നത് അദ്വൈതം. അതിന് ഓരോരുത്തരും അവരവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് പരിഷ്കരിക്കും കാലാകാലങ്ങൾ. ഗുരുവിന്റെ കാലം വന്നപ്പോ ഗുരു എന്ത് ചെയ്യുന്നു? തന്റെ കാഴ്ചപ്പാടനുസരിച്ച് അതിനെ അവതരിപ്പിച്ചു. അതിൽ ഇനിയിപ്പോ എന്തെങ്കിലും ദ്വൈതം ദർശനത്തിൽ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നതിന് ദോഷമൊന്നുമില്ല, ആവശ്യമുള്ള എടുക്കും, ചേരാമെന്നുള്ളവർക്ക് എടുക്കും, ഇതിനോട് ചേരാമെന്നു. ശുദ്ധമായ എന്നും തൊടാതിരിക്കുന്ന ഒരു ദർശനമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് മോക്ഷം പറയുന്നത് അദ്വൈതിയുടെ സ്വന്തമല്ല, ന്യായ വൈശേഷിക ദർശനത്തിൽ സംഖ്യന്മാരൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. ആത്മാവ് നിർഗുണമാണ്, സംഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. ഇങ്ങനെ പലതിൽ നിന്നും ആശയങ്ങൾ ഇങ്ങോട്ട് സ്വീകരിച്ച് അങ്ങനെ കഴിയും ഒരാൾക്ക്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളെപ്പോലെ മറ്റുള്ളവരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആശയവിനിമയം നടക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോടൊക്കെ മറ്റുള്ളവരുടെ ആശയങ്ങൾ നമ്മിലേക്ക് വരും. അതൊക്കെ ചിന്താലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആശയവിനിമയം. ഇതിനകത്ത് പല ചിന്താഗതികളുണ്ട്. ഒന്നിനൊന്ന് വിരോധം ആണല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ ഒന്നെന്താ പറയുന്നത്? സർവം ജഡം എന്നൊരിടത്ത് പറയുന്നു, എല്ലാം ജഡമാണ്. വേറെടുത്ത് എന്താ പറയുന്നത്? തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാം താൻ തന്നെ. അപ്പൊ ഇത് രണ്ടും വിരുദ്ധമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും. അത് ചില വ്യാഖ്യാതാക്കൾ പറയും, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ ഗുരുവിന്റെ സിദ്ധാന്തം. സർവവും ജഡമാണെന്ന് പറയുന്നത് ആരുടെ സിദ്ധാന്തം? ശങ്കരാചാര്യ. അപ്പൊ ആരാ പറഞ്ഞത്? ശങ്കരാചാര്യാണോ ഞങ്ങളുടെ ഗുരുവാണോ? ഒരു സ്റ്റെപ്പ് മേളിലാണ് ഞങ്ങളുടെ ഗുരു. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് വിഭിന്ന പ്രക്രിയകളെന്ന് പറയും. നമ്മൾ സാധാരണ മതപ്രഭാഷണങ്ങൾ കേട്ടാൽ ആൾക്കാരിങ്ങനെ തള്ളു, ഗുരുവിനിങ്ങനെ തള്ളി തള്ളി തള്ളി കൊണ്ടുപോകും. എന്താ പറയുന്നതെന്നും നമുക്ക് ബോധമൊന്നും ആലോചിച്ചോ ചിന്തിച്ചോന്നും പറയുന്ന വെറുതെ ഒന്നും പറയും. ആൾക്കൂട്ടം കാണുമ്പോ ഇന്ന് പ്രസംഗിക്കുന്ന എന്താ വിളിച്ചു പറയുന്ന അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവും. ഇതെല്ലാം എല്ലാവരും പറയുന്ന കാര്യങ്ങളെയല്ല. എല്ലാവരും പരസ്പരം ആശയങ്ങൾ കൈമാറുന്നുണ്ട്. അല്ലാതെ ഒരാൾക്കായിട്ടൊരു ആശയം കൊണ്ട് നടക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുകയും വാങ്ങിയെല്ലാം ചെയ്യും. അപ്പൊ ഇങ്ങനെയുണ്ടൊരാശയം എന്താണ്? സർവവിധം ജഗത്തത്വ പര, ഈ ലോകം മുഴുവൻ എന്താണ്? നിന്നും നിന്ന് പരമെന്ന് വെച്ച അന്യം, അന്യമാണോ? ലോകം മുഴുവൻ നിന്നും അന്യം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിലർക്ക് എല്ലാവരും ആത്മസഹോദരരുടെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇപ്പൊ എന്ത് പറയുന്നു? ജഡം പരം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എന്താ പറയുന്നു? ഇതൊക്കെ ഒരു വിചാര രീതികളാണ്. ഇതിന്റെയൊക്കെ താല്പര്യം എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ? ഇവരെല്ലാം പറയുന്ന ഒരു തത്വം ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, എന്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. ഏത് രീതിയിലും പറയാം, പല പല തരത്തിൽ പറയും. പറഞ്ഞ ദാസന് എത്തിച്ചേരുന്ന ഒന്ന് തന്നെ, ഒരിടത്ത് തന്നെ എത്തിച്ചേരും. പല രീതിയിൽ പറഞ്ഞതാണ് പ്രക്രിയ എന്ന് പറയുന്നത്. വിചാര രീതികൾ പലതാണ്. ഇതുപോലെ എത്രയോ എത്രയോ വിചാര രീതികൾ ഉണ്ട് ഈ അദ്വൈതത്തെ തന്നെ മനസ്സിലാക്കും. ഇവിടെ പറയുന്നത് എന്താണോ? നിന്നിൽ നിന്ന് പരമാണെന്ത് സർവമിതം ജഗത്. അത് പൂർവ്വത്തിൽ നിന്നോട് ചേർത്തോണം പരമെന്ന് വെച്ചാൽ അന്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നേരത്തെ ജഡമെന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്ന അന്യം എന്ന് പറയും. നിന്നിന്ന് അന്യം എന്ന് പറയുന്ന എന്താ കാരണം? പഴയ രീതി പറയുന്ന ദൃശ്യ വിവേകം എന്നെല്ലാം പറയും. അതിന്റെ ഒരു ചോട് പിടിച്ചാണെന്ന് പറയും. അപ്പോ നീ എന്ന് പറയുന്ന ദൃക്, ഈ സർവം മായ ജഗത്ത് എന്താണ്? ദൃശ്യം. ആ ഒരു രീതിയിലാണ് പറയുന്നത്. അങ്ങനെയും മനസ്സിലാക്കാം. അവിടെ നീ എന്ന സാധാരണ നീ എന്ന് പറഞ്ഞ ഒരാള് ഞാനെന്ന് മനസ്സിലാക്കാം. കാരണം നേരത്തെ പറഞ്ഞ എന്താണ്? തും ഹി ബ്രഹ്മ. ഇവിടെ പറയുന്നത് എന്താണ്? ത്വത്തഹ. അതിന്റെ തന്നെ രൂപമാണിത്. തസ്സിൽ പ്രത്യാന്തം ഒന്നും വ്യാകരണത്തെ നമ്മൾ പഠിക്കും. തസ്സിൽ നിന്നിൽ നിന്ന വിഷ്ണു ശബ്ദത്തിന്റെ തന്നെ രൂപമാണ്. ഇവിടെ നീ എന്ന് പറഞ്ഞ ഒരാളെന്ത് ധരിക്കും? ഞാനെന്ന് ധരിക്കും. ഞാനെന്ന് വെച്ചാൽ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം എന്ന് പറയും. ഇതെല്ലാം എന്നിൽ നിന്ന് അന്യമാണ്. മറ്റടുത്ത് പറയുന്നത് എന്താണ്? തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അത് വേറൊരു രീതിയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അന്യമാണ് എന്ന് മനസ്സിലാക്കും. നിന്നിൽ നിന്ന് അന്യമാണെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മനസ്സിലാക്കും എന്നിൽ നിന്ന് അന്യമാണ്. എന്നിൽ നിന്ന് അന്യമാണെന്ന് പറഞ്ഞ ഒരാൾ ഞാനെന്ന് പറഞ്ഞ എന്തിനാ മനസ്സിലാക്കുന്നത്? ശരീരം ഉൾപ്പെടെ ഞാൻ, പ്രത്യേകിച്ച് ശരീരമെന്നോ മനസ്സെന്നോ അങ്ങനെയൊന്നുമില്ല. നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒരു വിവേചനമൊന്നും ഒരാളുടെ മനസ്സിലുണ്ടാകത്തില്ല. ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ ഇന്ദ്രിയമാണോ, ഇതൊക്കെ ഈ വേദാന്തം പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചിന്ത വരും. അല്ല ഒരാളുടെ അടുത്ത് നീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ നന്യമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കും ഞാനെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ന പേരും ഇന്ന അഡ്രസ്സും ഒക്കെ ഉള്ള എന്നിൽ നിന്ന് വേറെയാണ് ലോകം എന്ന് തരും. അങ്ങനെ എന്നോട് പറയുന്നു. അതിനോട് പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൃശ്യം എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയം. ദൃശ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് അറിവിന് വിഷയമാണ്. അപ്പൊ ഇവിടെ സർവൻ ജഗത് അന്യം എന്ന് പറഞ്ഞാൽ സർവജഗത്തും അറിവിന് വിഷയമാകുന്നു എന്നാണ്. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല നമ്മൾ അറിയുന്നത്. മേലോട്ട് നോക്കിയാൽ എന്താണെന്ന്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എണ്ണിയാലും പ്രപഞ്ചം അങ്ങനെ അങ്ങനെ വന്ന് വന്ന് അറിവിന് വിഷയമാകുന്നത് എന്താണ്? എന്തിനൊക്കെ അറിയുന്നു, ഇനി എന്തിനെ അറിയാതിരിക്കുന്നു? അത് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അറിയത്തില്ല, പക്ഷെ അറിയുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ പറയും അറിയുന്ന പ്രപഞ്ചവും അറിയാത്ത പ്രപഞ്ചവും എന്ന് പറയുമ്പോ, അറിയാത്തതെന്ന് പറയുമ്പോ അത് ഏതുവരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. അറിയുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ അങ്ങനെ വന്നു അറിയുന്നു എന്ന് പറയുമ്പോ ഈ ശരീരം അത് ഉൾപ്പെടും. ശരീരം അപ്പൊ പരമായി അറിവിന് വിഷയമായി. അങ്ങനെ അങ്ങനെ പിന്നിലേക്ക് പോയ ഏതുവരെ ചെന്ന് ഇന്ദ്രിയങ്ങൾ പ്രത്യക്ഷമായാലെങ്കിലും അതിനെ നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് മനസ്സുണ്ടെന്നറിയും, കണ്ണുണ്ടെന്നറിയും, ചെവിയുണ്ടെന്നറിയും. അപ്പൊ അത് നമുക്ക് അറിയുന്ന വിഷയമാണ്. അപ്പൊ ഏറ്റവും സൂക്ഷ്മമായി അറിവിന്റെ വിഷയമാകുന്ന എന്താണ്? ഇന്ദ്രിയങ്ങളും എല്ലാം പോയിട്ട് ഏറ്റവും സൂക്ഷ്മമായി അറിവിന് വിഷയമാണ് മനോവൃത്തികളാണ്. മനോവൃത്തികളാണ് ഏറ്റവും സൂക്ഷ്മമായി അറിവിന് വിഷയം. മനോവൃത്തി എന്ന് വെച്ചാൽ മനസ്സിന്റെ പരിണാമം. അതാണ് അറിവിന് വിഷയമാകുന്നത്. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. ഈ മനോവൃത്തികളാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അതിന് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഇത് പുസ്തകമാണെന്ന് നമ്മൾ അറിഞ്ഞാലും എല്ലാം മനോവൃത്തികളാണ്, എല്ലാ അറിവാണ്. അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മനോവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ മറ്റേ ചൈതന്യവത്തായ പരിണാമം എന്ന് പറയാം. ചൈതന്യമുള്ള പരിണാമം, അതിനുള്ള അറിവെന്ന് പറയും. എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ചിന്മയമാണ്. ഇതൊക്കെ പലവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ മനോവൃത്തികൾ ചിന്മയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ എന്തോ അവിടെ സംഭവിക്കുന്നത്? അത് അറിവിന് വിഷയമായിരിക്കുന്നു എന്നാണ്. വൃത്തികൾ അറിവിന് വിഷയമായിരിക്കും. ഇതൊക്കെ പഴയ ഒരു രീതിയാണ്, പഴയ കാഴ്ചപ്പാടനുസരിച്ച് പറയുന്നതാണ്. അതും ഭൗതികമാണ്. വൃത്തി എന്ന് പറയുന്നത് ഭൗതികമാണ്, ഭൂതകാര്യമാണ്. ഭൂതകാര്യമായി വൃത്തികൾ ചൈതന്യവത്തായിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അത് പലതരത്തിലും ഉപമകളിലൂടെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ ഈ അന്തക്കരണ വൃത്തി എങ്ങനെ ചൈതന്യവത്തായി എന്ന് പറയുന്ന ഒരു ദർപ്പണം. ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാടി എങ്ങനെയാണോ സൂര്യപ്രതിബിംബത്തോടുകൂടിയിരിക്കുന്നു, അങ്ങനെ അങ്ങനെ പറയാം. അത് അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ ഇരമ്പുണ്ട അഗ്നിമയമായിരിക്കുന്നു അതുപോലെ ഇരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയും? എങ്ങനെയാണോ ഒരു ചെറിയ പാത്രം ആകാശത്തോടു കൂടിയിരിക്കുന്നു, പാത്രത്തിൽ ആകാശമില്ല, ആകാശം എന്നുള്ളതിന്റെ ഉള്ളു എന്നാൽ നീലാകാശമാണ്, അതിന്റെ ഉള്ളിലാണ് ആകാശം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പുറത്തും എന്തുണ്ട്? ഇപ്പൊ ഈ മുറിക്കകത്ത് ഒരു പാത്രം ഇരുന്നു കഴിഞ്ഞാൽ മുറിക്കകത്തുമുണ്ട്, മുറിക്കും ഒരു ഉള്ളുണ്ട് ആകാശം, പാത്രത്തിന് ഒരു ഉള്ളുണ്ട്. ഇനി ആ പാത്രത്തിന്റെ ഓരോ സൂക്ഷ്മങ്ങളിലും, പാത്രത്തിനുണ്ട് സൂക്ഷ്മമായ സൂക്ഷ്മം, അതിനെല്ലാം എന്തുണ്ട്? ഉള്ളുണ്ട്, എല്ലായിടത്തും ആകാശം നിറഞ്ഞിരിക്കും. ഈ പാത്രം എന്ന് പറയുന്നത് പരമാണുക്കൾ കൂടി ചേർന്ന തന്നെ, അപ്പൊ ആ പരമാണുക്കളിലെല്ലാം എന്തുണ്ട്? ഉള്ളുണ്ട്. അതെങ്ങനെയാണോ അതിന് ഉദാഹരണം പറയുന്നത്, പാത്രത്തിൽ ആകാശം ഇരിക്കുന്നത് പോലെ. ആകാശം എന്ന് പറയുന്നത് എന്താണ്? സർവവ്യാപിയാണ്. അത് പാത്രത്തിന്റെ അകത്തുണ്ട്, പാത്രത്തിന്റെ ഉള്ളിലുണ്ട്, മുറിക്കകത്തുണ്ട്, മുറിക്ക് പുറത്തുണ്ട്, സർവത്രയുണ്ട്. എന്നാലും അതിനാ പറയുന്നു പാത്രത്തിലെ, പാത്രത്തിന്റെ ഉള്ളു എന്ന് പറയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ ചൈതന്യം അന്ധകരണ പരിണാമമായ വൃത്തിയിലും ഉണ്ട് എന്നാണ്. സർവവ്യാപിയായ ചൈതന്യം അവിടെയും അപ്പൊ അവിടെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും ആ ചൈതന്യത്തിന് വൃത്തി വിഷയമാകുകയാണ്. സംഭവിക്കും, അത് ചൈതന്യമായി മാറുന്നു. അതിനുദാഹരണം പറയുന്നതാണോ? ഉരുണ്ടിരിക്കുന്ന ഇരുമ്പുണ്ടയാണെങ്കിൽ അഗ്നി എങ്ങനെയാണ് ഉരുണ്ടിരിക്കും? അതുപോലെ ഇത് ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വേറെ വഴിയൊന്നും. കാരണം പണ്ടങ്ങനെയാ പറഞ്ഞത്, അതുകൊണ്ട് ഇതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കിയത് പഴയകാലം. ഇന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നമുക്കിപ്പോ അറിയുന്നു, ഇതിന് ഞാൻ പുസ്തകം എന്നറിയുന്നു, ഇത് മൊബൈൽ എന്നറിയുന്നു, ഇത് മേശ എന്നറിയുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. അതിന് ഈ വിഷയം ഒരു കാരണമാണ്. പക്ഷെ ഓരോ വിഷയത്തിനനുസരിച്ച് അറിവ് എങ്ങനെയാണ്? വ്യത്യസ്തങ്ങളാണ്. ഇത് പുസ്തകം, ഇത് മേശ, ഇത് മുറി, ഇത് മൊബൈൽ, ഇത് കയ്യും, ഇത് കാല്. അപ്പൊ ഈ വ്യത്യസ്തമായ ഈ അറിവിന്റെ ഈ വ്യത്യാസം, ഇതിനെ അറിവിന്റെ ആകാരങ്ങളെന്ന് പറയും. അറിവിന്റെ ആകാരം എന്ന് പറയും. പല പല തരത്തിലിരിക്കുന്നു പറയും. അപ്പോ പുസ്തകത്തിന്റെ അറിവിനെ പറയും പുസ്തകാകാരമായ അറിവെന്ന് പറയും. മൊബൈലിന്റെ അറിവിനെ മൊബൈൽ ആകാരമായ അറിവെന്ന് പറയും. ഇതില് ഈ അറിവിനൊക്കെ ഓരോരോ രൂപമുണ്ട്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ആകൃതി ഉണ്ടെന്ന് പറയും. കാരണം എല്ലാ അറിവും ഒരുപോലെ അല്ലല്ലോ. പുസ്തകത്തിന്റെ അറിവ് പേര് എന്താണ്? മേശയെ കുറിച്ചുള്ള അറിവ് പേര്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് അതെന്തുകൊണ്ട് അങ്ങനെ വന്നു. പുസ്തകം വേറെയാണ്, മേശ വേറെയാണ്. എന്തേ പുസ്തകം വേറെ, അതുകൊണ്ട് പുസ്തകത്തിന്റെ അറിവ് വേറെ, മേശയുടെ അറിവും വേറെയാണ്. രണ്ടു തരത്തിലിരിക്കുന്നു. ഇത് രണ്ടു തരത്തിലിങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നതിനാണ് വൃത്തി എന്ന് പറയുന്നത്. എന്നാൽ രണ്ടിടത്തും എന്താണുള്ളത്? അറിവ്. അപ്പൊ ഈ അറിവ് എന്ന് പറയുന്നത്, അറിവ് രണ്ടായിരിക്കുന്നതിന് കാരണം എന്താണ്? വൃത്തി. എന്നാൽ രണ്ടിനെയും നമ്മൾ എന്താ പറയുന്നത്? പുസ്തകജ്ഞാനം, മൊബൈൽ ജ്ഞാനം, മേശജ്ഞാനം എന്നേ. അവിടെ ഒന്നിനെയും നമ്മൾ പറയുന്നു, രണ്ടിനെയും പറയുന്നു. അപ്പൊ പലതായിരിക്കുന്ന ഈ അറിവിന് ഈ ആകാരം ഉണ്ടാക്കുന്നത് അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. എന്നെല്ലായിടത്തും ഒരുപോലെ ഇരിക്കുന്ന എന്താണ്? അറിവുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ്? പുസ്തകജ്ഞാനം വേറെ, മേശയുടെ ജ്ഞാനം വേറെ. ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് വേറെ വേറെ അറിവെന്ന് തോന്നുന്നത്? അതിസൂക്ഷ്മമായ ഈ വൃത്തി അറിവിന് വിഷയമാകുന്നുണ്ടാണ്. അറിവിന് വൃത്തി വിഷയമാകുന്നു. അതെങ്ങനെ വിഷയമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ അനുഭവത്തിൽ എങ്ങനെ വരുന്നു അങ്ങനെ. പുസ്തകജ്ഞാനം, മേശജ്ഞാനം, മൊബൈൽ ജ്ഞാനം. അപ്പോ ഏറ്റവും സൂക്ഷ്മമായ അന്ധകരണ വൃത്തി വരെ എന്ത് വരുന്നു? അറിവിന് വിഷയമാകുന്നു. അപ്പോ ഈ ഓരോ അറിവും വേറെ വേറെയാണ് എന്നുള്ളത് എല്ലാവർക്കും സമ്മതമുള്ള കാര്യമാണ്. പുസ്തകജ്ഞാനം വേറെ, മേശയുടെ ജ്ഞാനം വേറെ, ഇതിനൊന്നും ആർക്കും അഭിപ്രായത്വസമില്ല. പക്ഷെ ഇങ്ങനെ ഈ അറിവിൽ ഭേദം ഉണ്ടാകുന്നതിന് കാരണം വൃത്തി എന്നുള്ളതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത്. അതാണ് ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അദ്വൈതം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ പറയുന്നതിന് വൃത്തി ഭേദം കൊണ്ടാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നു? അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ അനുഭവമാണ് ഈ അനുഭവം എന്ന് പറഞ്ഞപ്പോ എന്താ അറിവ് വൃത്തിയെ വിഷയമാകുന്നതാണ്. അപ്പൊ അറിവിന് വിഷയമാണ് എന്ത്? വൃത്തി. അതാണ് ഏറ്റവും സൂക്ഷ്മം. അതാണ് ഇവർ പറഞ്ഞത്. ഏറ്റവും സൂക്ഷ്മമായ വൃത്തി പോലും അറിവിന് വിഷയമാകുന്നു. ഹിമാലയ പർവ്വതവും അറിവിന് വിഷയമാണ്. ഈ ആകാശത്ത് കാണുന്നതെല്ലാം അറിവിന് വിഷയമാണ്. അറിവിന് എന്ത് വിഷയമാകുന്നു? അതിനാണ് ദൃശ്യം. അതെല്ലാം എന്താണ്? അറിവിൽ നിന്നും അന്യമാണ്. അപ്പോ നിന്നിൽ നിന്ന് അന്യം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ആരായി? അങ്ങനെ മനസ്സിലായി. അറിവെന്നങ്ങനെ മനസ്സിലായി. ആണെന്ന് അങ്ങനെ മനസ്സിലായി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ മനസ്സിലായി എന്നുള്ള പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ഞാൻ ഉത്തരം, എന്നിട്ടാ ചോദിക്കുന്നത്? ആ തൊങ്കി ബ്രഹ്മാന്ന് ആദ്യം പറഞ്ഞു. നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടാ പറയുന്നത് എന്താണ്? തൊത്തത പരം ബ്രഹ്മെന്ന് വെച്ചാൽ എന്താ അറിയും? അപ്പൊ അറിവിൽ നിന്ന് അന്യമാണ് അറിയുന്നതെല്ലാം. ഇതൊരു പ്രക്രിയ. ഇനി തിരിച്ചും പറയാം, അറിയപ്പെടുന്നത് വേറല്ല, അറിവായിടും തിരഞ്ഞെടുന്നതിന് അത് മറ്റൊരു പ്രക്രിയ. ഇതെല്ലാം അതിനകത്തുള്ളത് ഏത് രീതിയിൽ വേണം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? ദൃശ്യത്വ ജഡം, ദൃശ്യത്വ പരം, മനസ്സിലാക്കി. ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, ചിന്തിക്കുന്ന രീതിയാണ്. അപ്പൊ ഇത് ഈ പറയുന്നതിന് വേണ്ടിയാണ് തൊങ്കി ബ്രഹ്മ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യം, നീ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം, നീ അറിവാണെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്ത് വരും? ഈ അറിയുന്നത് താനാണെന്ന് ധരിക്കും. എന്നുവെച്ചാൽ പ്രാണൻ ഉൾപ്പെടെയുള്ള സർവവും താനാണെന്ന് ധരിക്കുന്നു. അത് വരാൻ പാടില്ല. പിന്നെ അറിവായി തന്നെ ധരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? അറിവിന്റെ രൂപത്തിൽ താൻ എന്താണോ അങ്ങനെ മനസ്സിലാക്കുന്നതിന് ദോഷം. അറിവായി എല്ലാമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശരീരമായിട്ടെല്ലാമായിരിക്കാൻ പറ്റും. എന്റെ ശരീരം വേറെ, നിന്റെ ശരീരം വേറെ. ഞാൻ തിന്നാൽ എന്റെ വയറെന്ന് അറിയാം, നീ തിന്നാൽ നിന്റെ വയറ്. അത് താൻ അറിവായാലും ശരി, ബ്രഹ്മമായാലും ശരി, എന്തായാലും ശരി, അല്ലേ? ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അന്ന് വേണ്ടേ? നീ പിന്നെ എല്ലാം ബ്രഹ്മമാണ്. സുരേഷ് രാവിലെ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വിചാരിക്കും, ഞാനും സ്വാമിയും ബ്രഹ്മമാണെന്ന്. സ്വാമിക്ക് കൊടുക്കണ്ട, ഞാൻ കഴിച്ചല്ലോ. ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും എന്താണ്? ഒരു ബ്രഹ്മമാണ്. അപ്പൊ ഞാൻ കഴിച്ചാ മതി, അവിടെ എത്തിക്കോളും എന്ന് വിചാരിച്ചാ ഞാൻ എന്ത് ചെയ്യും? ആ പറയുന്നതിനൊരു കാര്യം ഉണ്ട്. എന്തേ, നമ്മൾ രണ്ടുപേരും ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഒരാൾ കഴിച്ചപ്പോലെ. അപ്പൊ ശരീരമായിട്ട് ഒന്നാകത്തില്ല. ഒന്നാവണമെങ്കിൽ എന്തായിട്ട് ഒന്നാവും? അറിവായിട്ട്. അങ്ങനെ ഒന്നാവത്തുള്ളു. അറിവിന്റെ തലത്തിലാണ് എല്ലാവരും ഒന്നിക്കുന്നത്. ശരീരത്തിന്റെ തലത്തിൽ വേറെ വേറെ. ആ വേറെ വേറെ ഇരിക്കെ അവിടെയാണ് പിന്നെ നീതിയുടെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും ഒക്കെ വിഷയം വരുന്നത്. അവിടെ നമ്മളിങ്ങനെ വേറെ ഇരിക്കുന്നോണ്ടാണ്. എല്ലാം ഒന്നാണെങ്കിൽ ഒരു അറിവാണെങ്കിൽ നീതിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നീതി, ധർമ്മം, മൂല്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുണ്ട്. എല്ലാം ഒരേ ഒരു അറിവ് ഒത്തുവിടും. പിന്നെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ വേറെ വേറെ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്കുണ്ടല്ലോ. അപ്പൊ അവിടെ എന്റെ നീതി, നിന്റെ നീതി, സമൂഹത്തിന്റെ നീതി, ശരി തെറ്റ്, ധർമ്മം, അധർമ്മം, ഇതൊക്കെ ചിന്തിക്കുന്നു. ഇത് രണ്ടും രണ്ടു തരത്തിലാണ്. ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണോ, നീ അറിവാണോ, അതുകൊണ്ട് അറിയപ്പെടുന്നതല്ല നീ, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്റെ അറിവിന് വിഷയമായിരിക്കുന്നത് അല്ല. അപ്പോ അറിവിന് വിഷയമായിരിക്കുന്ന ഇപ്പോ അത് ഏറ്റവും സൂക്ഷ്മമായ വൃത്തിയായാലും ശരി, അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വന്നാലും ശരി, ശരീരം നീ അറിയുന്നതാണ്, അതുകൊണ്ട് അത് നീ അല്ല. ഞാനാണെന്ന് വിചാരിക്കുന്ന എന്താണ്? അതൊരു അഭിമാനം. ശരീര അഭിമാനമാണ്. അല്ല, ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? എന്താ പ്രശ്നം? ഞാൻ ശരീരമാണ് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു, എന്താ കുഴപ്പം? ശരീരം ഉണ്ടാകുമ്പോൾ ഞാൻ ജനിക്കുന്നു, ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നു, ശരീരം ദുഃഖിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, ശരീരം ക്ഷീണിക്കുമ്പോൾ ഞാൻ ക്ഷീണിക്കുന്നു. ഇതൊക്കെ ഇപ്പൊ അംഗീകരിക്കേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു. ഇത് എല്ലാ ദിവസവും വൈകുന്നേരം കഞ്ഞിക്ക് വേണ്ടി അവിടെ ഇരുന്ന് പറഞ്ഞെന്ന് വിചാരിച്ചത് വല്ല ബോധം ഉണ്ടാവും? ഉണ്ടാവും. ഒരു ബോധം വെറുതെ ഇങ്ങനെ പറയും? ഇത് ബോധം ഉണ്ടാവണമെങ്കിൽ ചിന്തിക്കണം. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയും അറിവാകുന്നു. അപ്പൊ അത് ആ ശരീരത്തിൽ വരുന്ന അഭിമാനത്തെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അത്തരം ശരീര അഭിമാനം ഉൾപ്പെടെയുള്ള അഭിമാനങ്ങളെ കളയാൻ ആണ് പറയുന്നത് സർവമിതം ജഗത് ത്വത്തഹ പരം ദൃശ്യത്തെ. ആ